അടുത്തേതാണ് ശബ്ദം, ഒരു ശബ്ദം. ശ്രീപം ജ്ഞാനവത്, ശ്രീപശബ്ദത്തിന് എന്താ സംഭവിക്കുന്നത്? ശ്രീപാ എന്താ സംഭവിക്കുന്നു? ഹ്രസ്വം നാം സ്വയപ്രാതിപതിച്ച പ്രകാരം ഹ്രസ്വം വന്നിട്ട് ശ്രീപ എന്നായി. ശ്രീപ സു വരുമ്പോൾ എന്തുവരും? സമോർ നമസ്വാലക്കു വന്നു വരൂ. അതോ പ്രകാരം അമ്മ വന്നു. സമോർ നമസ്വാലുക്ക് എന്താ വരാത്തത്? അപവാദമായിട്ട് വന്നു. അതും വന്നു. ശ്രീപം ശ്രീപേ ശ്രീപാണി, ശ്രീപം ശ്രീപേ ശ്രീപാണി എന്നിടത്താണ് അത്തം വരുന്നത്. എങ്ങനെ? ഏകാചിത്രപദേ തൃതീയില് ശ്രീപേണ ശ്രീപാഭ്യാം ശ്രീപാഭ്യാം ശ്രീപൈഹി ചതുർത്ഥി ശ്രീപായ ശ്രീപാഭ്യാം ശ്രീവേഭ്യ പഞ്ചമി ശ്രീപാദ് ശ്രീപാഭ്യാം ശ്രീവേഭ്യ ശ്രീപസ്യ ശ്രീവ്യോ ശ്രീപാണാം ശ്രീപേ ശ്രീവ്യോ ശ്രീപേഷ. ഹേ ശ്രീപാദിനടുത്ത് എന്താ വന്നത്? ഹേമർസ്വാദ് സമ്പുദ്ദേഹേ യോഗിച്ചു. ആകാരാന്തം കഴിഞ്ഞു. അടുത്ത് വരുന്നത് ഇകാരാന്തം. വാരിശബ്ദം വാരിസു വാരി അം എന്നിരിക്കും വരുന്നു. സുമോർ നമുസകാത് ലുക്ക് സ്യാത്. സൂവിനും അമ്മിനും നമുസകത്തിൽ ലുക്ക് വരുന്നു. ഇവിടെ വാരി നമുസക ശബ്ദമാണ്, ജലം. വരത്തിൽ സൂവും അമ്മും വരുന്നു. രണ്ടിന് ലുക്ക് വന്നു കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്താണ്? വാരി വാരി. ജ്ഞാനശബ്ദത്തിൽ എന്തുകൊണ്ട് വന്നില്ല? സമോർ നമുസകാത് അതോ അമ്മ എന്ന് പറയുന്നതിന്റെ വാരി സു അമ്മ തന്നപ്പോ അവിടെ ഹ്രസ്വ നമുസക പ്രാതിപതി എസ് എന്തുകൊണ്ട് വന്നില്ല? ഹ്രസ്വം ഹ്രസ്വം ഹ്രസ്വം ഹ്രസ്വം തന്നെ വന്നാലും വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. വാരി അടുത്ത് ഔ ഔ എന്നുള്ളത് ഏ സൂത്രം വരുന്നു? നമുസകാച്ച ക്ലൈപാദവങ്ക ശീ വരുന്നു. അപ്പോ വാരി പരത്തിൽ എന്ത് വരുന്നു? ഈ എന്നിരിക്കും വരുന്നു. ഇക്കോ അജിവിഭക്തൗ ഇഗന്ധസ്യ ക്ലൈബസ്യ നും അജി വിഭക്തൗ. അജാതിയായ വിഭക്തി പരമരിക്കുമ്പോൾ ഇഗന്ധമായ ക്ലീപത്തിന് നും വരുന്നു. ഇക്കെന്ന് പറയുന്നത് തദന്ത വിധി വന്നു, ഇഗന്ധമായ ക്ലീപമെന്ന് കിട്ടുന്നു. നും വരുന്നു അജാതി വിഭക്തി പരമരിക്കുന്നു. അപ്പൊ ഇവിടെ വാരി ഈ എന്നിരിക്കുന്നു. വാരി എന്ന് പറയുന്ന ഇഖ് അന്ത്യത്തിലുള്ള അംഗമാണെന്ന് ചേർത്തുകൊണ്ട് ഇവിടെ അംഗാധികാരമാണ്, ഗന്ധമായ അംഗമാണ്, ക്ലീബവുമാണ്, നപുസകമാണ്. അപ്പോ അംഗത്തിന് നുമ്പിരിച്ചാൽ നുമ്പിരിക്കും ഏ സൂത്രം വരും? മിതച്ചോ അന്ത്യമായ അച്ഛന്റെ പരത്തിൽ വരും. ഇവിടെ അന്ത്യമായ അച്ഛേതാണ്? വാരിയിലെ ഈടെ പരത്തിൽ നും വരുമ്പോൾ എന്ത് ശേഷിക്കും? വാരിൻ. ഇക്കന്ധമാണത്, ശ്രദ്ധിക്കണം. ജ്ഞാനശബ്ദത്തിൽ എന്തുകൊണ്ടൊന്നും വന്നില്ല? ഇഗന്ധമല്ല, ഇഗന്ധത്തിലേ വരത്തുള്ളൂ. ഇപ്പോ വാരി ചെയ്യുന്നിരുന്നു, ഒന്നും വന്നപ്പോ വാരിൻ പരത്തിൽ എന്താണ്? ഈ വാരിന് ഈ നിരിക്കുമ്പോൾ നഗാരത്തിന് നത്തും വരുന്ന ഈ സൂത്രം അട്കുപ്പാണു വായുവി വാരിണി വാരി വാരിണി വാരി വാരിണി അടുത്ത് വാരി ജസ്വരിംഗ്വേ സൂത്രം വരുന്നു, ജസ്വസോശി വരുന്നു. ജസ്വസോഹോ ശി എന്ത് വരുന്നു? വാരി ചെയ്യുന്നിരിക്കും. ഇവിടെ യുഗോജി വിഭക്തു പ്രകാരം വരുന്നു. നമസ്സി ചടച്ചക പ്രകാരം ഒന്നും വരാമോ? വാരി എന്നുള്ള അജന്തമല്ല, വാരി അജന്തമാണോ? അതെ അല്ലയോ? അപ്പൊ നമസ്സി ചടച്ചക പ്രകാരം ഒന്നും വരാമോ? ഗന്ധമായി ഇവിടെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇത് വന്നു എന്നേ ഉള്ളൂ. അത് പ്രകാരവും വരാം. ഇവിടെ എന്ത് പറഞ്ഞു? ഇഗന്ധം എന്ന് പറഞ്ഞു. അപവാദം എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടും ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാവുന്നതുകൊണ്ട് അപവാദം. രണ്ടിലേത് വേണോ വരാം. അവിടെ എന്താ പറഞ്ഞത്? അജന്തമെന്ന് പറഞ്ഞു, ഇഗന്ധം. മറ്റത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സർവനാമസ്ഥാനേ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് വിശേഷമല്ലേ? സർവനാമസ്ഥാനത്തിൽ മാത്രമല്ലേ അത് പ്രവർത്തിക്കൂ? അപ്പോൾ ഇത് സർവനാമസ്ഥാനമല്ലേ, വിശേഷസ്ഥാനമല്ലേ? അപ്പോൾ അതാണ് അപവാദം എന്ന് പറഞ്ഞുകൂടി. അതെ, അത് വ്യത്യസ്തമായ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ട് ഒരിടത്ത് വരുമ്പോഴാണ്. ഇത് ഒരേ സ്ഥലത്ത് തന്നെ പ്രവർത്തിക്കുകയാണെങ്കിലോ? ഇവിടെ ഇപ്പോൾ ഒരേ സ്ഥലത്ത് പ്രവർത്തിക്കാം. രണ്ട് ഭിന്ന ഭിന്ന സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചിട്ട് പിന്നെ ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ വരുമ്പോഴാണ്. അതുകൊണ്ട് രണ്ടിൽ ഏത് വേണം വരാം. തൽക്കാലം നമ്മൾ എന്തെടുക്കുന്നു? കാരണം ഇവിടെ ജശസോ ശീശി സർവനാമസ്ഥാനമാണ്. സർവനാമസ്ഥാനം പരമായിരിക്കുമ്പോൾ നമസ്സി ജർജക വരാം, പിന്നെ യുഗോജീവിഭക്തിയും വരാം. നമ്മൾ യുഗോജീവിഭക്തി ചെയ്യുന്നു. അപ്പോ വാരി വിപ്രതിഷേധം വരണ്ടേ? അതിലേക്ക് നിമിത്തങ്ങൾ വേറെ വേറെ. വാരിൻ വന്നു യുഗോജി വിഭക്തി പ്രകാരം യുഗോ യുഗന്ധസ് ക്ലീബസ് എന്നും അജി വിഭക്തം അജാതിയായ വിഭക്തി പരമരിക്കുകയാണ്. അപ്പോൾ യുഗോജി വിഭക്തി പ്രകാരം എന്തു വന്നു? ഒന്നും വന്നു. ഒന്നും വന്നു കഴിഞ്ഞപ്പോൾ എന്തുവരും? മിതചോന്ത്യാത്പര എങ്ങനെ വരും രൂപം? വാരിൻ ഈ വാരിൻ ഈന്നിരിക്കും. മേഘസൂത്രം വന്നു, അത് വന്നു. ശീതനാമസ്ഥാനം വന്നു, പിന്നെ സർവനാമസ്ഥാനജ അസംബന്ധ പ്രകാരം എന്തൊരു ഉപതയ്ക്ക് ദീർഘം വന്നപ്പോ എന്ത് ചെയ്തു? വാരീൻ നഗാരത്തിന് നത്വം വന്നു. മകാരത്തിന് നത്വം വന്നപ്പോൾ വാരീൺ ഈ വാരി വാരിണി വാരീണി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദിവനവും ബഹുവനവും തമ്മിലുള്ള വ്യത്യാസം. ദിവനത്തിൽ വാരി ഹ്രസ്വമായിട്ട് തന്നെ ഇരിക്കും. ബഹുവനത്തിൽ സർവനാമസ്ഥാനം പരമുള്ളത് കൊണ്ട് ആ ഹ്രസ്വത്തിന് ദീർഘം വരും. അപ്പം വാരീണി എന്ന് വരും ദീർഘം വന്നിട്ട്. വാരി വാരിണി വാരീണി അങ്ങനെ വരുന്നു. അടുത്ത് സമ്പുദ്ധിയിൽ ഹേ വാരി സൂന്നിരിക്കുമ്പോൾ സൂത്രം വരും. സമോ നവസകാ പ്രകാരം ലുക്ക് വരും. ലുക്ക് വന്നുകഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഹേ വാരി ഇവിടെ ഗുണം വരാമോ വാരിക്ക്? എങ്ങനെയാ ഗുണം വരുന്നത്? ഹ്രസ്വസ്യ ഗുണ സംബുദ്ധ വരാമോ? പാടില്ലെന്നാണ് ഇവിടെ പറയുന്നത്. എന്നാലുമത ഇത്യസ്യ അനിത്യത്വാ പക്ഷേ സംബുദ്ധി നിമിത്തോ ഗുണ. ഇവിടെ ഹേ വാരിസു എന്നിരിക്കുമ്പോൾ ഗുണം വരേണ്ടതാണ്. പ്രശസ്യ ഗുണം എന്താ പറയുന്നത്? വൃത്തിയില് സംബുദ്ധിപരത്തിലിരിക്കുന്നു. പ്രശസ്യ ഗുണപ്രകാരം ഗുണം വരണമെങ്കിൽ പരത്തിൽ എന്ത് വേണം? സംബുദ്ധി. പക്ഷെ ഇവിടെ സംബുദ്ധിക്ക് എന്ത് സംഭവിച്ചു? ലുക്ക് വന്നു. ലുക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യയലോകെ പ്രത്യലക്ഷണം എന്നുള്ള നിയമം അനുസരിച്ച് സംബുദ്ധി പരത്തിലിരിക്കുന്നതായി കണ്ടുകൊണ്ട് ഗുണം വിധിക്കാം ഇല്ല. എന്തുകൊണ്ട്? നുമതാശബ്ദേ തന്നിമിത്തം അംഗകാര്യം നസ്യ. പക്ഷേ ഇവിടെ ഗുണം വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹേ വാരേ, എന്തുകൊണ്ടാണ് പറഞ്ഞു? നലുമത ഇത്യസ്യ അനിത്യത്വം. നലുമത എന്ന് പറയുന്ന ആ നിഷേധം, അതായത് ഒരു പ്രത്യയം ലോപിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നു പ്രത്യയ ലോപേ പ്രത്യയ ലക്ഷണം. ഒരു പ്രത്യയം ലോപിച്ചു കഴിഞ്ഞാലും പ്രത്യയത്തെ ആശ്രയിച്ചുള്ള അംഗകാര്യങ്ങൾ ചെയ്യാം. പ്രത്യയ ലുപ്തേവി തഥാശ്രിതം അംഗകാര്യം സ്യാതെന്നാ പറഞ്ഞു. ഉടനെ പറഞ്ഞു നലുമത അംഗസ്യ. ലുക്ക്, ലുപ്പ്, സ്ലു തുടങ്ങിയ ശബ്ദങ്ങളെ കൊണ്ടാണ് ലോപിക്കുന്നതെങ്കിൽ, എന്നുവെച്ചാൽ പ്രത്യാദർശനം വരികയാണെങ്കിൽ, അങ്ങനെയുള്ളിടത്ത് പ്രത്യയലോപെ പ്രത്യയലക്ഷണം എന്ന നിയമം അനുസരിച്ച് പൂർവ്വത്തിൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ആ വിധി. പ്രത്യയലോപെ പ്രത്യയലക്ഷണം എന്ന ലുമത. എന്താണ് സൂത്രം? നാലുമത അംഗസ്യ നിഷേധിക്കുകയാണ്, പാടില്ല എന്ന്. അത് അനിത്യമാണെങ്കിലോ? നാലുമത അംഗസ്യ എന്നുള്ള അനിത്യമാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നില്ല. പ്രത്യയലോപയെ പ്രത്യയലക്ഷണത്തെ സ്വീകരിക്കാൻ പാടില്ല എന്ന് നിഷേധിക്കുന്നില്ല. മനസ്സിലായോ? ഒന്ന് പ്രത്യയലോപയെ പ്രത്യയലക്ഷണം, അടുത്ത് പറയുന്നു അത് പാടില്ല, പിന്നെ അടുത്ത് പറയുന്നു പാടില്ല എന്നില്ല. എന്ന് വെച്ചാൽ പാടുണ്ട്, അതാണ് അനിത്യം എന്ന് പറയുന്നത്. നലുമത എന്നുള്ളത് അനിത്യമാണ് എന്ന് വെച്ചാൽ ഗുണം വരും. അതിനൂടെ പറഞ്ഞിരിക്കുന്നത് നലുമത ഇത്യസ്യ അനിത്യത്വ പക്ഷേ സംബുദ്ധി നിമിത്തോ ഗുണ. അത് അനിത്യമാണെന്നുള്ള പക്ഷത്തിൽ, പ്രത്യേകോപയ പ്രത്യലക്ഷണപ്രകാരം പ്രത്യേകം പരമിരിക്കുന്നു, അതുകൊണ്ട് ഗുണം വന്നിട്ട് എന്തുവരും? ഹേ വാരേ. പക്ഷെ അത് അനിത്യമാണെന്ന് സ്വീകരിക്കുന്നില്ലെങ്കിലോ? ഹേ വാരി. മനസ്സിലായോ? അതെ, ഫലത്തിൽ അത് വികല്പമായി. അതാണ് പക്ഷേ എന്ന് പറഞ്ഞത്. ഇത്രയും ഉപദ്രവം ഉണ്ടാക്കിയത് ഭാഷ്യകാരനാണ്. കാരണം ഇഗോജി ഭക്തു എന്ന് പറയുന്ന സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ഭാഷ്യകാരൻ ഹേ ത്രപോ, ത്രപു ശബ്ദത്തിന്റെ ഹേ ത്രപോ എന്ന് ഉപയോഗിച്ചു. ഞാൻ ഹ്രസ്വ സമ്പുദ്ധി ഹേ എന്ന് പറയുന്ന സൂത്രത്തിന്റെ ഭാഷയത്തിൽ ഹേത്രപു എന്നും പറഞ്ഞു. അപ്പൊ വ്യാഖ്യാതാക്കൾക്ക് സംശയമായി, ഹേത്രപു എന്ന് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു, വേറെടുത്ത് ഹേത്രപോ എന്ന് പറഞ്ഞിരിക്കുന്നു. ത്രപു ശബ്ദത്തിന് എങ്ങനെയാ ത്രപോ എന്ന രൂപം വരുന്നത്? സമ്പുദ്ധിയിൽ അവിടെ ഗുണം വന്നിരിക്കുന്നു. പക്ഷെ ഗുണം വരാൻ ഒരു വഴിയുമില്ല, കാരണം സമോർണ സകാത് ലുക്ക് വന്നു. പിന്നെ പ്രത്യേകോപയ പ്രത്യേകലക്ഷണം സ്വീകരിക്കാൻ വയ്യ, എന്നാലും ഉപതാംഗസ്യം നിഷേധിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവിടെ പ്രശ്വസ്യ ഗുണം വന്നത്? അപ്പോൾ പിന്നെയുള്ളവർ കുത്തിയിരുന്ന് ചിന്തിച്ചു, എന്താ കാര്യം അങ്ങനെ വന്നത്? അപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരു വിദ്യയാണ് എന്താണ്? എന്നാലും ഉപതാംഗസ്യ എന്ന് പറയുന്നത് അനിത്യമാണ്, പ്രശ്നങ്ങൾ പോയി, അതനിത്യം, അതുകൊണ്ട് രണ്ടിനും വരാം. അതെങ്ങനെ അനിത്യമാവുന്ന അങ്ങ് വെറുതെ പറഞ്ഞാൽ മതിയോ? അതിനവർ പറയുന്നത് ഇക്കോ അജി വിഭക്തു എന്ന് പറയുന്ന ഈ സൂത്രത്തിൽ അജി എന്ന് പറയുന്നത് ജ്ഞാപകമാണ്, എന്നാൽ ഉപത അംഗസ എന്നുള്ളത് അനിത്യമാണ് എന്നുള്ളത്. ഇവിടെ കിട്ടിയോ? വരികയോ കൂടെ പറയാം. ഇക്കോ അജി വിഭക്തു എന്ന് പറയുന്ന സൂത്രത്തിൽ അച്ചി എന്ന് പറഞ്ഞിരിക്കുന്നത് ജ്ഞാപകമാണ്, എന്നാൽ മത അംഗസ്യ എന്ന് പറയുന്ന ആ നിഷേധം അനിത്യമാണ് എന്നുള്ളതിന്. ഇപ്പൊ മനസ്സിലായോ? ഒരു ഇവിടെ പറയാം. ഇക്കോ അജി വിഭക്തി എന്ന് പറയുന്നതിന് സൂത്രത്തിൽ അച്ചി എന്ന് പറഞ്ഞിരിക്കുന്നത് ജ്ഞാപകമാണ്, അംഗസ്യ എന്നുള്ള നിഷേധം അനിത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായോ? അങ്ങനെ ഇഗോ ജീവക്തി എന്ന് പറയുന്ന സൂത്രത്തില് അച്ചി എന്ന് പറഞ്ഞിരിക്കുന്നത് ജ്ഞാപകമാണ്, എന്നാലുമതാംഗസ്യ എന്നുള്ളത് അനിത്യമാണ് എന്നുള്ളത്. അതെങ്ങനെ ജ്ഞാപകമാകുമെന്ന് ചോദിച്ചാൽ, കാരണം അചി വിഭക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം എന്താണ്, ഈ സൂത്രം ഇഗോ അചി വിഭക്തി എന്ന് പറയുന്ന സൂത്രം അജാതിയായ വിഭക്തി പരമിരിക്കുമ്പോഴേ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞാൽ അജാതികൾ പരമിരിക്കുമ്പോഴേ മുമ്പിൽ നും വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഹലാതി ഇരുന്ന നും വരത്തില്ല. മനസ്സിലായോ? അജാതി വിഭക്തി പരമിരുന്നാലേ ഒന്നും വരത്തുള്ളൂ അച്ചി എന്ന് പറഞ്ഞതുകൊണ്ട്. ഹലാതി ഇരുന്നാൽ വരത്തില്ല. ഒരാൾ ചോദിക്കുകയാണ്, ഹലാതി ഇരുന്നാൽ വന്നോട്ടെ, എന്താ കുഴപ്പം? ഉദാഹരണം വാരിഭ്യാം. ഈ സൂത്രത്തിൽ അച്ചി എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വാരി ശബ്ദത്തിന്റെ പരത്തിൽ ഭ്യാമെന്നിരിക്കുമ്പോൾ എന്തുവരും? ഇക്കോ അജി വിഭക്തി എന്നുള്ള സൂത്രപ്രകാരം നും വന്നിട്ട് എന്തോരും വാരൻ ഭ്യാം, ഇങ്ങനെ അനിഷ്ടരൂപം വരും. മനസ്സിലായോ? ഈ അനിഷ്ടരൂപത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അച്ചി എന്ന് പറഞ്ഞത്. ഇത്രയും മനസ്സിലായില്ല. അപ്പോൾ ഒരാൾ പറയുകയാണ് അതിനു വേണ്ടിയിട്ട് അച്ചി എന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല, വേറൊരു പൂർവ്വപക്ഷി പറയുന്നു വാരിഭ്യാം എന്നുള്ളിടത്ത് ഫലാതി ഇരുന്നാൽ നും വരും എന്നുള്ളതാണല്ലോ ദോഷം. അങ്ങനെ നും വന്നു കഴിഞ്ഞാലും നലോപ പ്രാതിപതികാന്തസ്യ എന്നുള്ള സൂത്രപ്രകാരം നഗാരം ലോപിച്ചു, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അച്ചി എന്ന് പറയേണ്ട കാര്യം ഇല്ല, വിഭക്തമെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നും വരും, പക്ഷെ നലോപ അത് വാരി എന്ന് പറയുന്ന പ്രാതിപതികമാണ്, പദവുമാണ്. ഏ സൂത്രപ്രകാരം? സുപ്തിംഗന്ധം പദപ്രകാരമാണോ? യജിബം പ്രകാരമാണോ? ഏത് സ്വാദിഷ്ടസർവനാമസ്ഥാനേ പ്രകാരം എന്തുവരും? പദസഞ്ജ വരും. അപ്പോ അത് പ്രാതിപതികാന്തം യത് പദം തസ്യ നഗാരസ്യ നഗാരത്തിൽ ലോകം വരുന്നു. അപ്പൊ ഇവിടെ അജി വിഭക്തു എന്ന് പറയുന്നിടത്ത് അജി എന്ന് പറയുന്നത് പറയാതിരുന്നാൽ ഇഗോ അജി ഭക്തു പ്രകാരം ഭ്യാമ തരത്തിലിരിക്കുമ്പോൾ വാരിയിൽ നും വരും. നും വന്നു കഴിഞ്ഞാലും ആ നഗാരം നലോപ പ്രാതിപതികാന്തപ്രകാരം ലോപിച്ചു. പിന്നെ ആ നഗാരത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അച്ചി എന്ന് പറയേണ്ട കാര്യമില്ലോ. വാരിൻ ഭ്യാം എന്ന് വന്നു കഴിഞ്ഞാൽ അത് അനിഷ്ടരൂപമാണ്, അങ്ങനെ രൂപം വരാൻ പാടില്ല. രൂപം എന്താണ്? വാരിഭ്യാം. വാരിൻ ഭ്യാം എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അച്ചി എന്ന് പറയേണ്ട കാര്യമില്ല. കേവലം വിഭക്തി എന്ന് പറഞ്ഞിരുന്നാൽ നും വരും എന്നാണെങ്കിൽ അത് നലോ പ്രാതിപതികാന്തസ്യ എന്നുള്ള സൂത്രപ്രകാരം ലഭിച്ചു. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അച്ചി എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇപ്പോഴാണ് വേറൊരു പുറകോഷി പറയുന്നു, അതല്ല ഹേ വാരിസു എന്നിരിക്കുന്നിടത്ത് എന്തുവരും? അവിടെ വരുന്നു. ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഹേ വാരിസു എന്നിരിക്കുന്നിടത്ത് നും വന്നിട്ട് എന്തുവരും? ഹേ വാരിൻ എന്ന് വരും. മനസ്സിലായോ? അവൻ പറയുന്നു അതെന്തിനാ അങ്ങനെ വരുന്നത്? അങ്ങനെ വന്നാലും ഹേ വാരിൻ സു എന്ന് വന്നാലും അവിടെയും എന്തുവരും? നലോപ പ്രാതിപതയാൻ ദിശപ്രകാരം ലോപിച്ചു. അപ്പൊ പിന്നെ ഹേ വാരിൻ എന്ന രൂപം വരുമോ? ഇല്ല. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടി അജിവിഭക്തി എന്ന് പറയണോ? പറയേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഹേ വാരിസു എന്നിരുന്നു, നകാരം വന്നു, പക്ഷേ എന്ത് ചെയ്തു? നടുവ പ്രാതിപതി ലോപിച്ചുപോയി. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടി അച്ചി എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോഴാണ് വേറൊരാൾ പറയുന്നത് അത് ശരിയല്ല, വേറെ സൂത്രമുണ്ട്, നമ്മളിനി പഠിക്കാൻ പോകുന്ന സൂത്രമുണ്ട്. നങ്ങി സമ്പുദ്ധ്യോഹോ, സമ്പുദ്ധിയിൽ നകാരൻ ലോപിക്കത്തില്ല. ഉദാഹരണം, ഹേ ആത്മൻ, ഹേ ബ്രഹ്മൻ, അവിടെയെല്ലാം നകാരാന്ത ശബ്ദങ്ങളാണ്. അവിടെ നിന്ന് എന്തുകൊണ്ട് നകാരൻ ലോപിക്കുന്നില്ല? കാരണം അവിടെയൊക്കെ, കാരണം ഹേ ആത്മൻ ശബ്ദമാണ്. ഹേ ആത്മൻ സൂന്ദരി സൂര്യഹലി അഭ്യോദിവാസ്യവൃത്തങ്ങൾ സുലോപിച്ചു. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ഹേ ആത്മൻ. ഇവിടെ നലോപ പ്രാതിപതികാന്തിപ്രകാരം നകാരം ലോപിക്കേണ്ടതാണ്. പക്ഷെ അവിടെ നിഷേധിക്കും, നങ്ങി സമ്പുദ്ധ്യോഹോ, സമ്പുദ്ധിയിൽ നകാരം ലോപിക്കത്തില്ല. അതുകൊണ്ടാണ് ഹേ ആത്മൻ, ഹേ ബ്രഹ്മൻ തുടങ്ങിയ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുന്നു. അപ്പോ ഇവിടെ അച്ചി എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സമ്പുദ്ധിയിൽ ഹലാദി പരത്തിലിരിക്കുമ്പോൾ നുമ്മരും, നും വന്നു കഴിഞ്ഞാൽ നലവോ പ്രാതിപതികോപിക്കത്തില്ല, നങ്ങി സമ്പുദ്ധിയോ നിഷേധിക്കും എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ വേറൊരു കൂട്ടർ പറയുന്നു അത് ശരിയല്ല. കാരണം ഹേ വാരി സു എന്നിരിക്കുമ്പോൾ സമോ നമുസകാ ലുക്ക് വരും. ലുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നും വരണമെങ്കിൽ പരത്തിൽ വിഭക്തി വേണം. അച്ചോ ഹല്ലോ ഏതെങ്കിലും വേണം. അച്ചിയുന്നില്ലെങ്കിൽ ഹല്ലിരിക്കുമ്പോഴും വരണം, പക്ഷെ വരാൻ കഴിയത്തില്ല. നുമത അംഗസ്യ നിഷേധിച്ചു. നിഷേധിച്ചാൽ പിന്നെ ഒന്നും വരൂ? വരത്തില്ല. നുമത അംഗസ്യ എന്നുള്ളത് നിഷേധിക്കുകയാണെങ്കിൽ നും വരത്തില്ല. അപ്പൊ പിന്നെ അച്ചി എന്ന് പറയേണ്ട കാര്യമുണ്ടോ? എന്താ ഒരു സംശയം? ഭ്യാം എന്നുള്ളിടത്ത് വന്നു കഴിഞ്ഞാലും ലോപിച്ചു. ഹേ വാരി സു എന്നിരിക്കുന്നിടത്ത് നുമത അംഗസ്യ നിഷേധിക്കുന്നത് കൊണ്ട് ഹലാദി പരത്തിലിരുന്നാലും നുമ്മ് വരത്തില്ല. അപ്പൊ ഹേ വാരി എന്നല്ലേ രൂപ സിദ്ധിക്കത്തുള്ളൂ. അപ്പൊ അവിടെ നുമ്മിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇഗോ അജി വിഭക്തി എന്ന് പറയുന്നിടത്ത് അച്ചി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉണ്ടോ? കൂടെ എത്തുന്നുണ്ടോ അതോ പിന്നിലാണോ? എന്റെ കൂടെ എത്തിയോ എന്നാ ഞാൻ ചോദിച്ചത്, തിരിച്ചു ചോദിക്കാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ ഇല്ലയോ അത് മാത്രം കിട്ടിയാൽ മതി. തിരിച്ചു ചോദിച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലായില്ലെന്നാണ്. മനസ്സിലായി എന്ന് പറഞ്ഞാ പിന്നെ ചോദ്യമില്ലല്ലോ. മനസ്സിലായി ചോദിക്കുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം എന്താണ്? മനസ്സിലായില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാം, ഹേ വാരി സു എന്നിരിക്കുന്നത് സമ്പുദ്ധിയാണ്. ഇഗോ അജി ഭക്തി എന്ന് പറയുന്നിടത്ത് അച്ചി എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തുവരും? ഇവിടെയും നും വരും എന്ന് പൂർവോക്ഷം. അപ്പൊ സിദ്ധാന്തി പറയുന്നു അത് വരത്തില്ല, കാരണം ഇവിടെ സമോർ നമുസകാത് പ്രകാരം സൂന ലുക്കു വന്നു. ലുക്കു വന്നു കഴിഞ്ഞാൽ ഇവിടെ വിഭക്തി പരത്തിലില്ല. പരത്തിലുള്ള വ്യക്തി ആശ്രയിച്ചുകൊണ്ട് നുമ്മ് വരാൻ പറ്റില്ല. നുമത അംഗസ്യ പ്രത്യേക ഉപയപ്രത്യലക്ഷണം സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ നും വരത്തില്ല. അപ്പൊ സമ്പുദ്ധിയിലെ നുമ്മിനെ ഒഴിവാക്കാൻ വേണ്ടി ഇഗോ അജി വിഭക്തി എന്നുള്ളത് അജി എന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉണ്ടോ? മനസ്സിലായല്ലേ? അപ്പൊ ചോദ്യമില്ലല്ലേ? ഒരാൾ മാത്രമേ ധൈര്യമായി പറയുന്നുള്ളൂ. രണ്ടുപേരും അറിഞ്ഞു, ബാക്കിയുള്ളവർ വീണ്ടും സംശയം. ഒരിക്കൽ കൂടെ പറയാം, വീണ്ടും ഒരിക്കൽ കൂടെ പറയാം. പറഞ്ഞല്ലോ, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചാടിപ്പോരുത്. ബുദ്ധി പറയുന്നത് മനസ്സിലാക്കിയൊന്നും ഞാൻ ചോദിച്ചുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോരുത്. മനസ്സിലാക്കാനുള്ളതും മനസ്സിലാകാതെ പോകും. ഒരിക്കലൂടെ പറയാം, ഹേ വാരി സു എന്നിരിക്കുന്നു. ഹേ വാരി സു എന്നിരിക്കുന്നു. ഇവിടെ ഇഗോജി ഭക്തി എന്ന് പറയുന്നിടത്ത് അച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നും വരും എന്നാണ് പൂർവപക്ഷി. അതെങ്ങനെ വരും? പറയുന്നു വിഭക്തി പരമിരിക്കുന്നുണ്ട്. സിദ്ധാന്തം പറയുന്നു വരത്തില്ല. എന്തുകൊണ്ട്? സുവിന് സമോർ നമസ്സവാദം എന്നുള്ള സൂത്രപ്രകാരം ലുക്ക് വരുന്നു. ലുക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേക ലോകവും പ്രത്യേക ലക്ഷണം പ്രകാരം പ്രത്യേകത്തെ പരത്തിൽ മാനിച്ചുകൊണ്ട് ഒന്നും വന്നുകൂടെ എന്നാണ് ഈ പറയുന്നു. നനുപതാംഗസ്യം നിഷേധിച്ചു, ഒന്നും വരത്തില്ല. അപ്പോൾ ഇവിടത്തെ നുമ്മിനെ ഒഴിവാക്കാൻ വേണ്ടി ഇഗോ അജി ഭക്തി എന്നുള്ളത് അജി പറയേണ്ട കാര്യം ഇല്ല. ക്ലിയർ ആയല്ലേ? ആയോ? ഒരു ഗാഠമായ മൗനം മാത്രം മറുപടി. മനസ്സിലായോ ഇല്ലയോ? ഇനി ധ്യാം എന്നുള്ളിടത്ത് അവിടെ പറയേണ്ട കാര്യമുണ്ടോ? അവിടെ നുമ്മിനെ ഒഴിവാക്കാൻ അച്ചി എന്ന് പറയേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ട്? അപ്പോ അങ്ങനെ ഇവിടെ രണ്ടിടത്തുമാണ് ആപത്ത് വരുന്നത്. ഒന്ന് സമ്പുദ്ധിയിൽ സൂചിരിക്കുമ്പോൾ ഒന്നും വരാം, പിന്നെ ഭ്യാമിരിക്കുന്നിടത്തും വരാം. രണ്ടിടത്തെ ആപത്തി ഒഴിവാക്കി ഒരിടത്ത് വന്നാലും നലോപ പ്രാതിപന്ധ്യ ലോപിച്ചു, മറ്റടുത്ത് നലുമത നിഷേധിക്കുന്നതുകൊണ്ട് വരത്തില്ല. അങ്ങനെ ഇരിക്കെ ഈ സൂത്രത്തിൽ അജീൻ എന്തിനു പറഞ്ഞു? എന്തായാലും ഭ്യാമിന് വന്നാലും ലോപിച്ചു, പിന്നെയുള്ളത് എന്താണോ? സമ്പുദ്ധിയിലാണ്. സമ്പുദ്ധിയിൽ വരാം, സമ്പുദ്ധിയിൽ വരാം. എങ്ങനെ? നാലുമത എന്നുള്ളത് നിഷേധിക്കുന്നത് കൊണ്ടാണെന്നും വരാത്തത്. പക്ഷേ ആ നിഷേധം അനിത്യമാണെങ്കിൽ വരാം. അപ്പൊ അത് അനിത്യമാണെന്ന് സ്വീകരിക്കുക. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഈഗോജി വിഭക്തിയിൽ അച്ചി എന്ന് പറയും. ഇതാണ് ജ്ഞാപകത്തിലൂടെ കാര്യങ്ങളെ സിദ്ധിക്കുന്നത്. ജ്ഞാപക സിദ്ധം എന്ന് പറയുന്ന ഇതാണ്. ഒരു സൂത്രം ഒരു കാര്യത്തിന് ജ്ഞാപകമാകുന്നു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാം, എന്താണ് ഇവിടെ അജി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഊഹിക്കാം, നാലുമതാംഗസ്യ എന്ന് പറയുന്നത് അനിത്യമാണ്. ഇല്ലെങ്കിൽ ഇത് പറയേണ്ട കാര്യമില്ല. കാരണം അവിടെ സമ്പുദ്ധിയിൽ വരുന്ന നുമ്മിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്? അച്ചി പറഞ്ഞത്. പക്ഷേ അവിടെ നും വരത്തേയില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ വരുമോ എന്ന് ചിന്തിച്ചാൽ നാലുമത അംഗസ്യ എന്ന് പറയുന്ന അനിത്യമായതുകൊണ്ട് വരാം. അപ്പൊ അനിത്യമായ പക്ഷത്തിൽ വരുന്ന നുമ്മിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അച്ചി എന്ന് പറഞ്ഞത്. അപ്പൊ അജി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് നാലുമത അംഗസ്യ അനിത്യമാകുന്ന പക്ഷം അവിടെ നുമ്മ് വരത്തില്ല. മനസ്സിലായല്ലോ? ഇനി പ്രശ്നം അവിടെയല്ല. അടുത്ത് വരുന്നത് ഹേ വാരി എന്നുള്ളടത്ത് ഗുണം വരുമില്ല എന്നുള്ളതാണ് അടുത്ത്. ഇതുവരെ നമ്മൾ എന്താണ് അജി എന്ന് എന്തിനു പറഞ്ഞു എന്നുള്ളതാണ്. അജി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി നാലുമത അംഗസ്യ എന്ന് പറയുന്നത് അനിത്യമാണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇവിടെ ഗുണം വരുമില്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അപ്പൊ അജി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നാലുമത അംഗസ്യ അനിത്യമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അത് അനിത്യമായതുകൊണ്ട് അത് അനിത്യപക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ ആ നിഷേധം വരാത്ത പക്ഷത്തിൽ ഗുണം വരാം. അപ്പൊ ഹേ വാരേന്ന് ഗുണം വന്ന രൂപം വരും. അത് അനിത്യമല്ലാത്ത പക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ നാലുമത അംഗസ്യ എന്ന് പറയുന്നത് പ്രത്യേക ലോപയെ പ്രത്യേക ലക്ഷണത്തെ നിഷേധിക്കുന്ന പക്ഷത്തിൽ ഹേ വാരി. ഇത്രയും ഉപദ്രവം ഉണ്ടായത് എന്തുകൊണ്ട്? ഭാഷ്യകാരൻ ഈ സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ഹേ ത്രപോ എന്ന് ഉപയോഗിച്ചു. അപ്പൊ അതിന്റെ കാരണം അന്വേഷിച്ചു പോയി വ്യാഖ്യാതാക്കൾ, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഹേ ത്രപോ എന്ന്? കാരണം ഹേ ത്രപു എന്നെ ഇവിടെ വരാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? സമോട് നമസ്കാരം ലുക്കു വന്നു, പിന്നെ പ്രത്യേക രൂപയെ പ്രത്യലക്ഷം സ്വീകരിക്കാൻ പറ്റത്തില്ല, നാലുമതാംഗസ്യം നിഷേധിച്ചു. അപ്പൊ ഹേ ത്രപു എന്നേ ഇരിക്കത്തുള്ളൂ. ഭാഷ്യകാരൻ പ്രയോഗിച്ചെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. അപ്പൊ ഒരേ ഒരു വഴിയേ ഉള്ളൂ അങ്ങനെ വരാൻ. നനുമതാംഗസ്യ എന്ന് പറയുന്ന നിഷേധം അനിത്യമാകണം. അതെങ്ങനെ അനിത്യമാകും? അവർ ചിന്തിച്ചപ്പോൾ കണ്ടെത്തിയാണ് എന്ത്, ഇഗോ അജീവഭക്തി എന്ന് പറയുന്നത് അജി പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ആരുടെ ബുദ്ധിയാണ്? പാണിനിയുടെ ബുദ്ധി എന്നാണ് പറയുന്നത്. പാണിനി പറഞ്ഞു തരിട്ട്, പാണിനിയുടെ ബുദ്ധിയെ വ്യാഖ്യാതാക്കൾ കണ്ടെത്തിയതാണ് ഇതെല്ലാം. കാരണം സൂത്രം ഉണ്ടാക്കിയത് വ്യാഖ്യാതാക്കളാണ്, അവരുടെ ജോലി എന്താണ്? വ്യാഖ്യാനിക്കുക. സൂത്രം ഉണ്ടാക്കിയ പാണിനിയാണ്. അപ്പൊ പാണിനി ഇങ്ങനെ അജി എന്ന് പറഞ്ഞപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഓർത്തിട്ടാണ് അജി എന്ന് പറഞ്ഞത്. ഇനി ഇതിനപ്പുറം പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ? പണിനെണ്ണ ബുദ്ധിയെ കടത്തി വിട്ടെന്ന് എന്നാ അതൊന്ന് കേക്കട്ടെ. എന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും ഉപയോഗിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഞാൻ ആളല്ല, എനിക്കെങ്ങനെ പറയാൻ പറ്റും? എല്ലായിടവും ഞാൻ കണ്ടിരിക്കുന്നു. അതെങ്ങനെ പറയാൻ പറ്റും? എവിടെയെങ്കിലും ഒന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാനേ പറ്റത്തില്ല. കാരണം അത് പറയണമെങ്കിൽ ലോകത്തിലുള്ള ഞാൻ സർവജ്ഞനായിരിക്കുന്നു എന്നാലേ പറയാൻ പറ്റും. എവിടെയെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റും? ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? എനിക്ക് ഇത്രേ പറയാൻ പറ്റൂ, എന്റെ അറിവിലില്ല. അത് പറയാം. അല്ല, ഇത് സൂത്രത്തിൽ തന്നെ ഇരിക്കല്ലേ അച്ചീന്ന്. അത് കണ്ടുപിടിക്കുകയാണ് വ്യാഖ്യാതാക്കളുടെ ജോലി. പാണിനി അത്രയും സൂക്ഷ്മമായി ചിന്തിച്ചത് ഭാഷ്യകാരൻ മനസ്സിലാക്കി. ഭാഷ്യകാരൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വ്യാഖ്യാതാക്കൾ മനസ്സിലാക്കി. അതാണ് സൂത്രത്തിൻ്റെ, ആ സൂത്രം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, അതിന് എങ്ങനെ അർത്ഥങ്ങൾ കിട്ടുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിവിടെ വിശദീകരിച്ചത്. ഈ ജ്ഞാപകത്തിലൂടെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആ പാണിനിയുടെ സൂത്രങ്ങൾ എങ്ങനെയാണ്, പാണിനിയുടെ വ്യാഖ്യാതാക്കളുടെ ബുദ്ധി ഏത് രീതിയിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ഇത് പറഞ്ഞതാണ്. ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവർ ചിന്തിച്ചിട്ട് ഈ പരിഭാഷകൾ നിയമങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിട്ടാണ് ഓരോ പരിഭാഷയ്ക്ക് ഇതുപോലെ ഓരോ ജ്ഞാപകങ്ങൾ കാണും. അത് ഇന്ന ജ്ഞാപകം കൊണ്ട് ഇന്ന പരിഭാഷ എന്ന് പറയും. അതിനൊരു ഉദാഹരണമാണ്. ഇനി എന്താണ് വേറെ ചിലർ കണ്ടുപിടിച്ചിട്ട് ഈ ഇപ്പോൾ ജ്ഞാപകത്തിലുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ, അതിന് വിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതും അതും കണ്ടുപിടിക്കും, അതിനും ജ്ഞാപകം കാണും. ഇവിടെ ഇപ്പോൾ അതില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലായില്ലെങ്കിൽ ഇനി ചോദിക്കാം. ഹേ വാരി ഹേ വാരി എന്ന രണ്ട് സൂത്രം വന്നതിന് അതായത് ഏത് മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നനുമതാംഗസ്യ എന്ന് പറയുന്നത് അനിത്യമാണെന്നുള്ളതിന് ഇഗോജീഭക്തിയിലെ അതിഗ്രഹണം ജ്ഞാപകമാണെന്നുള്ളത് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. മനസ്സിലാകാത്തതുകൊണ്ടാണോ ചോദിക്കാത്തത്? മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ ചോദിക്കുമെന്നുള്ളതാണ്. ഒന്നും മനസ്സിലായില്ല പിന്നെ എങ്ങനെ ചോദിക്കുന്നത്? ഒന്നും മനസ്സിലാകാത്തവർക്കും ചോദിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ മനസ്സിലായവർക്ക് ചോദിക്കാം. ഒന്നും എല്ലാം മനസ്സിലായവർക്കും ചോദ്യങ്ങളില്ല. പിന്നെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പാണിനിയുടെ ബുദ്ധിയെ കടത്തി വെട്ടാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും, അവർക്കും മനസ്സിലാകത്തില്ല. ഇതിനപ്പുറം ഇനി എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് രക്ഷയില്ല. വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരുന്നോ? ഇത് പിടികിട്ടത്തില്ല. അപ്പൊ ആ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംഗതി വളരെ സിമ്പിളാണ്. അങ്ങനെ ഇത് വലിയ മനുഷ്യന് ബുദ്ധിയെ വലയ്ക്കുന്ന കാര്യമൊന്നുമില്ല. അച്ചി എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഭ്യാമെന്നോട് വരും, വന്നു കഴിഞ്ഞാൽ നല്ലത് പ്രാർത്ഥിച്ച് ലോപിച്ചു. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടി അച്ചി എന്ന് പറയും. പിന്നെ സമ്പുദ്ധിയിലാണ്, സമ്പുദ്ധിയിൽ നുമ്മ വരത്തേ ഇല്ല, കാരണം നാലുപതാംഗസ്യം നിഷേധിക്കും. പക്ഷെ എന്നിട്ടും അച്ചി എന്ന് പറഞ്ഞതിന് വേണ്ടി അത് അനിത്യമായതുകൊണ്ട് അത് അനിത്യവശത്തിൽ വരും. അനിത്യപക്ഷത്തിൽ അനിത്യമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അനിത്യമെന്നുള്ള പക്ഷത്തിൽ ഇവിടെ നമുക്കിവിടെ ആവശ്യം എന്താണ്? ഗുണം വരുമോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പം നാലുപതാംഗസ്യ അനിത്യമായതുകൊണ്ട് ഇവിടെ എന്ത് വരുന്നു? ഗുണം വരുന്നു. ഹേവാരെ, ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഇപ്പം ചോദ്യം ചോദിക്കാനുള്ള ഫ്രീഡം ഉണ്ട്, എപ്പോഴും ചോദിക്കാൻ പാടില്ല. ഏ എങ്ങനെ? ആ അല്ല, ഈ രൂപചന്ദ്രികയിൽ രൂപം കൊടുക്കുന്നിടത്ത് എല്ലായിടത്തും ഹേ വാരി ഹേ വാരി എന്ന് കൊടുക്കും. അതുകൊണ്ട് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇത്രയൊക്കെ ആണെങ്കിലും ഇങ്ങനെ രണ്ട് രൂപത്തിൻ്റെ ആവശ്യമില്ല, ഒരു രൂപം മതിയെന്നാണ്, ഹേ വാരി എന്ന് മതി, രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമില്ലെന്നാണ്. പക്ഷെ പൊതുവെ ഇങ്ങനെ ഒരു പറയുന്നു. ഇപ്പോൾ ഹേ ത്രപ്പു ഹേ ത്രപ്പോ, അവിടെ രണ്ട് രൂപ ഉപയോഗിച്ചെന്ന് വിചാരിച്ചാൽ എല്ലായിടത്തും ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അവിടത്തേക്ക് ഇതൊക്കെ ഇരുന്നോട്ടെ, എല്ലായിടത്തും വേണ്ട എന്നൊരു പക്ഷമുണ്ട്. പക്ഷെ എന്താണ് അതിനവർ പറയും, ജ്ഞാപകസിദ്ധം പിന്നെ സർവത്ര. ജ്ഞാപകത്തിലൂടെ സിദ്ധമായ കാര്യം എല്ലായിടത്തും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതൊരു ജ്ഞാപകത്തിലൂടെ സിദ്ധമായ കാര്യമില്ല, അതുകൊണ്ട് എല്ലായിടത്തും വേണ്ട. എവിടെയാണോ ഉള്ളത് അവിടെ ഭാഷ്യകാരം പ്രയോഗിച്ചെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, എല്ലായിടത്തും എന്തിനാ ഈ ഹേവാരി ഹേവാരി ഗാരാന്തങ്ങളിൽ എല്ലായിടത്തും ഇത് വരും. നല്ല മതാനിത്യമാണ്, അതുകൊണ്ട് ഗുണം വരുന്നു എന്നുള്ള എല്ലായിടത്തും വരും. മനസ്സിലായില്ലേ? ഹേ വാരി ഹേ വാരി ഭരണി വാരിണി. അടുത്ത് ഹേ വാരി, അത് കഴിഞ്ഞല്ലോ. സോ അമ്മ ഒരുമിച്ച് അവിടെ ഹേ വാരി അവിടെ സൂത്രം വരും. അങ്ങനെ അപ്പൊ അവിടെ നോക്കണം. ഞാൻ പറയുന്നു ആങ്ങോന അസ്ത്രീയാം, ദിസഞ്ഞയുണ്ട്, അതുകൊണ്ട് ആങ്ങോന അസ്ത്രീ പ്രകാരം ഞാൻ വരും എന്നാണ് എന്റെ അഭിപ്രായം. ഏത് വരും? അതല്ല ഞാൻ ചോദിച്ചത്, ഏത് വരുമെന്നാണ്, രൂപവ്യത്യാസത്തെ കുറിച്ചല്ല. ഏത് വരും എന്നുള്ളതാണ് അവിടെ. ആങ്ങോന അസ്ത്രീയാം വരുമോ ഇഗോജി വിഭക്ത വരുമോ? എന്തുകൊണ്ട് കേട്ടില്ല? വിസഞ്ഞുണ്ട്, എന്തുകൊണ്ട്? പരസ്യം പരസ്യമാണെങ്കിൽ വിസഞ്ഞ വരുമല്ലോ. ഗിസഞ്ഞ വിധിക്കുന്ന സൂത്രം ഏതാണ്? ഞാൻ പറയുന്നു അങ്ങോന അസ്ത്രീയാം വരാം, എന്നിട്ട് ഞാൻ തന്നെ പറയുന്നു ഇഗോജീവക്തിയും വരാം. ഏത് വരുമെന്നാണ് ചോദ്യം, ഉത്തരം ഒന്നേ ഉള്ളൂ. ഇഗോജീവക്തി എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? അത് നമസ്കമെന്ന് പ്രത്യേകിച്ച് ഒന്നിനും പറയുന്നില്ല. അതിരി പറയുന്നു അവിടെയോ അങ്ങോനാശ്രയം അതി പറയുന്നുണ്ടോ? അല്ല, അത് നിമിത്തങ്ങളെല്ലാം വേറെ വേറെ അല്ലേ. ഇവിടെ ഘീ എന്ന് പറയുന്നുണ്ടോ? അവിടെ ഘീ എന്ന് പറഞ്ഞില്ലേ? ഗഹേപ്രസ്യാങ്ങോ സ്ത്രീയാം, അപവാദം എന്ന് പറയാൻ പറ്റുമോ? പല നിമിത്തങ്ങളല്ലേ, ഒരേ നിമിത്തം വരുമ്പോഴാണ് അപവാദം വരുന്നത്. ഘീ എന്നല്ലേ അവിടെ പറഞ്ഞത്, ഇവിടെ ഇഗന്ധം എന്നല്ലേ പറഞ്ഞത്. ഇപ്പരിഷേദം വന്ന പരം ഏതാണ്? ഇതോ ഘീർങ്ങിതി അല്ല, അപ്പൊ ഇവിടെ എന്തുവരും? പരം വരും. വിപ്രേഷേതേ പരം കാര്യം, പരമായത് ഏതാണ്? അപ്പോ എന്തുവരുന്നു? വാരി നത്തു. അത് ആവശ്യം അങ്ങനെ ഉള്ളിടത്തേ എടുക്കാവു, എല്ലായിടത്തും എടുക്കാൻ പറ്റും. ഇപ്പോ എന്തുവരുന്നു? വാരി നത്തും വരുമ്പോ വാരി ന, ഒരാവശ്യം വന്നു കഴിഞ്ഞാലേ പൂർവ്വ വിപ്രേഷേതം എടുക്കാൻ പറ്റും. അതുകൊണ്ട് എന്തെങ്കിലും വിജയിച്ച് കാര്യം സാധിക്കാൻ, എല്ലായിടത്തും പൂർവ്വ വിപ്രേക്ഷേതം എന്ന് പറഞ്ഞാൽ വിപ്രേക്ഷയിലെ പരം കാര്യം എന്ന് പറയുന്നത് അർത്ഥമില്ലാതായി പോവും. വാരിഭ്യാം വാരിഭി, വാരി ചതുർത്ഥി ഇങ്ങനെയിരിക്കുമ്പോൾ എന്തോരും ഘേരംഗിതി ഗുണം വരേണ്ടതാണ്. ഇപ്പൊ ഇവിടെ പറയുന്നു ഘേരംഗിതി ഇതി ഗുണേ പ്രാപ്തേ വൃദ്ധി ഔത്വ ത്രിജ്യുദ്ഭാവ ഗുണേഭ്യോ നുമ്മ പൂർവ്വ വിപ്രേക്ഷേത. ഇവിടെ എടുക്കാം വൃദ്ധി ഔത്വം തൃത്യോദ്ഭാവം, ഇത് മൂന്നും നമുക്കിവിടെ ആവശ്യമില്ല. ഇപ്പൊ ആവശ്യമുള്ള ഏതാണ്? ഗുണം. ഗുണവും നുമ്മും വരുമ്പോ പൂർവ്വ പ്രേക്ഷേതന നുമ്മരും. അപ്പൊ ഇവിടെ ഗേർഗതി എന്ന് പറയുന്ന ഗുണം കഴിക്കുന്ന സൂത്രം പരമോ പൂർവം? ഇഗോജി വിഭക്തി എന്ന് പറയുന്നതോ? അപ്പൊ ഏതാ വരേണ്ടത്? പക്ഷെ ഇവിടെ പൂർവ്വ പ്രേക്ഷേതത്തെ സ്വീകരിക്കണം എന്ന് വെച്ചാൽ നുമ്മ വരും. പൂർവസൂത്രം ഇവിടെ വരും. അതാണ് വൃദ്ധി, ഔത്വം, ത്രിജോദ്ഭാവം, ഗുണം. ഇതെല്ലാം പ്രാപ്തമാവുമ്പോൾ ഇതിനെല്ലാം ബാധിച്ചിട്ട് പൂർവപ്രേക്ഷതനുസരിച്ച് എന്തുവരും? ഇഗോജി ഭക്തപ്രകാരം നും വരും. ഇപ്പൊ ഗുണം വരത്തില്ല എന്നർത്ഥം. വാരി ചതുർഥിയിൽ എന്തിരിക്കുന്നു? ങേ നും വന്ന മിതച്ചു അന്ത്യാത്ര വാരിൻ ഏ നത്തും വന്ന് വരണേ. മനസ്സിലായല്ലേ? ഗുണം വരുന്നതിന് പകരം ഇവിടെ പൂർവപ്രേക്ഷതേന നും വന്നു. അണുവൃദ്ധി ഔത്വ ത്രിജുദ്ഭാവ ഗുണേഭ്യോ നും പൂർവപ്രേക്ഷതേന. ഇവിടെ ബാക്കി വിട്ടയ്ക്കുക, ഉദാഹരണം വരുമ്പോൾ നോക്കാം. ഒന്ന് മാത്രം നോക്കിയാൽ മതി. ഏത്? ഗുണം. പരമായിരിക്കുന്ന ഗുണത്തെ ബാധിച്ചിട്ട് പൂർവപ്രേക്ഷതേന പൂർവസൂത്രപ്രകാരം നും വന്നു. മനസ്സിലായാലും വരണേ വാരിഭ്യാം വാരിഭ്യഹ പഞ്ചമീനും ഷഷ്ടീനും ഇതുപോലെ ഗീർഗിതി ഗുണം വരേണ്ടതാണ്. പക്ഷെ അവിടെ എന്തുവരും? വൃദ്ധ്യൗത്വ ത്രിജോദ്ഭാവ ഗുണേഭ്യോ നും വാരിൻ അസ് വാരിൻ അസ് വാരിണസ് വാരിണഹ പഞ്ചമീന് നും വന്നാൽ വാരി കാരത്തിന് ശേഷം വരും. വാരിൻ വാരിണസ് വാരിണഹ വാരിഭ്യാം വാരിഭ്യഹ വാരിണഹ വാരിൻ ഓസ വാരി ഓസ എന്നിരിക്കും. നമ്മൾ പഠിച്ചതനുസരിച്ച് എന്ത് വരണം? വാരി ഓസ എന്നിരിക്കും. പഠിച്ചതനുസരിച്ച് എന്ത് വരണം? ഇഗോ വേണിച്ചു. പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ടത് വരും ഇഗോ ആശി വിഭക്ത ഒന്നും വരുമ്പം വാരിൻ ഓസ് വാരിണോസ് വാരിണോഹോ. മനസ്സിലായല്ലോ? ഇനി വാരി ആമെന്നിരിക്കുന്നു. വാരി ആമെന്നിരിക്കുമ്പോൾ ഇവിടെ ഹർസ്വമായുണ്ട് ഈ സൂത്രം വരാം. ഹർസ്വന്നും ദ്യാപവും നൂട്ടും. പക്ഷേ ഇഗോജി ഭക്തി പ്രകാരം നുമ്മും വരാം. നുമ്മും നൊട്ടും വന്നാൽ എന്താ വ്യത്യാസം? ആ ആമിന്റെ അവയവമായി വരും നൊട്ടു വന്നു കഴിഞ്ഞാൽ. നൊട്ടു വന്നു കഴിഞ്ഞാൽ നാമി പ്രകാരം ദീർഘം വരാം. നുമ്മു വന്നു കഴിഞ്ഞാലോ വാരിൻ വാരി അംഗത്തിന്റെ ഭാഗമാവും. അപ്പം വാരിൻ എന്നാകും. പരത്തിൽ എന്തിരിക്കും? നാമി ദീർഘം വരുമോ? ഇല്ല. അജന്ത അംഗത്തിന്റെ പരത്തിൽ നാമിരുന്നാലേ ദീർഘം വരത്തുള്ളൂ. പക്ഷെ രൂപം എങ്ങനെയാണ്? വാരിണാം എന്നോ വാരീണാം എന്നാണോ ദീർഘം വരുന്നു? അപ്പൊ ദീർഘം വരണമെങ്കിൽ ഇവിടെ എന്തായിരിക്കും വന്നത്? നൊട്ടാണോ നുമ്മാണോ? അതിന് നമ്മൾ എന്താ പഠിച്ചത് മുമ്പ്? അല്ല, ഇതുപോലെ തന്നെ നുമ്മ ചീല ത്രിജുദ്ഭാവേഭ്യോ നൊട്ട് പൂർവപ്രേക്ഷതേന പഠിച്ചിട്ടുണ്ടോ? നുമ്മ അചിര ഈർത്തഹ ത്രിജുദ്ഭാവം ഇതിനെയെല്ലാം ബാധിച്ചിട്ട് പൂർവപ്രേക്ഷതേന എന്തുവരും? നൊട്ട് വരും. അതായത് നുമ്മ് ഇഗോജി ഭക്തി പ്രകാരം നുമ്മ് വരുന്നു, അർസുന്ന അധ്യാപകം നൊട്ട് പ്രകാരം നൊട്ട് വരുന്നു. അപ്പൊ പരമായതുകൊണ്ട് നുമ്മ് വരേണ്ടതാണ്. പക്ഷെ ആ നുമ്മിനെ ബാധിച്ചിട്ട് പൂർവപ്രേക്ഷതേന നൊട്ട് വരും. അപ്പൊ ഇത് രണ്ടാണ്. വൃദ്ധ്യൗത്വത്രിജിദ്ഭാവേഭ്യോ നും വൃദ്ധി ഔത്വത്രിജുദ്ഭാവ ഗുണേഭ്യോ നും പൂർവപ്രേക്ഷതേന. അടുത്ത് നും അചര ത്രിജുദ്ഭാവേഭ്യോ നൊട്ട് പൂർവപ്രേക്ഷേന. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതിരുന്ന നല്ലത്. ഒരിടത്ത് നൊട്ടിനെ ബാധിച്ചിട്ട് നും വരും, ഒരിടത്ത് നുമ്മിനെ ബാധിച്ചിട്ട് നൊട്ട് വരും പൂർവപ്രേക്ഷതം കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരണം? നൊട്ട്. നേരത്തെ അച്ചിര ഇർത്ത അവിടെ വന്നല്ലേ. പിന്നെ ത്രിജ്യോത് ക്രോഷ്ടു ത്രിജ്യോദ്ഭാവത്തെ ബാധിച്ചിട്ട് വന്നില്ലേ ക്രോഷ്ടു നാം. അതുപോലെ ഇവിടെയും വരും എന്താണ്? വൃദ്ധി ഔത്വ ത്രിജ്യോദ്ഭാവ ഗുണേഭ്യോ നും പൂർവപ്രേക്ഷതേന എന്ന് പറഞ്ഞതുപോലെ തന്നെ നുമചിര ത്രിജ്യോദ്ഭാവേഭ്യോ നൊട്ട്. ഇവിടെ വാരി ആമെന്ന് ഷഷ്ടി ബഹുവിനെത്തിയിരിക്കുമ്പോൾ ഇഗോ ജീഭക്തി പ്രകാരം നമ്മ വരാം വന്നു കഴിഞ്ഞാൽ വാരിൻ ആമെന്ന് വരും, പക്ഷേ ദീർഘം വരത്തില്ല. അജന്തമായ അംഗമില്ല, ആമ പരത്തിലിരിക്കുമ്പോൾ ദീർഘം വരണം വരത്തില്ല. നാം ഇരുന്നാലേ ദീർഘം വരും. പരത്തിൽ നാം വരണമെങ്കിൽ എന്ത് വേണം? നുമചരാതൃജ്യോദ്ഭാവ്യഭ്യോ നൊട്ട് പുറു പ്രേക്ഷേദന പ്രകാരം ആമിനെ നൊട്ട് വരണം. ആമിനെ നൊട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? വാരി നാം. പിന്നെ അടുത്തെന്ത് വരും? നാമി അജന്താംഗസ്യ ദീർഘ വാരീൻ ആം. നഗാരത്തിൽ നത്വം വന്നപ്പോൾ എന്തായി? വരീണാം വർണ വർണോഹോ വരീണാം. ശരിയായില്ലേ? അടുത്ത് വാരി നീന്നിരിക്കുന്നു. ഇഗോ ജീഭത്വ പ്രകാരം ഒന്നും വരുമ്പോൾ വാരിൻ ഈ നത്വം വന്നു കഴിഞ്ഞാൽ വാരിണി വരണോഹോ വരിഷു. ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ രൂപങ്ങൾ? വാരി ഇത്രയുള്ളൂ. ഹലാദു ഹരിവത് എന്ന് പറയുന്നു. ഇക്കാരാന്തമാണ്. ലഘുശബ്ദാന്തമതി ഇല്ലെങ്കിലും ഞാൻ പറയുകയാണ്, ദ്വിശബ്ദത്തിന്റെ ഒരു വൈകാരാന്തമാണല്ലോ ദ്വിശബ്ദം. ഇവിടെ കൊടുത്തിട്ടില്ല, കൊടുത്തോ? അതെ, നമ്മൾ പഠിച്ചോ? ഇല്ലല്ലേ. ദ്വി വന്നോ? ദ്വിശബ്ദം പഠിച്ചോ? നമസ്കലിംഗത്തിൽ ദ്വിശബ്ദം പഠിച്ചോ? അപ്പൊ ദ്വി പരത്തിൽ ആവുകയിരിക്കുന്നു. ദ്വി ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? ദിവനെയുള്ളു. ദ്വി ആവുന്നിരിക്കുമ്പോൾ ഏ സൂത്രം വരും? യഥാദീന ആവുന്നു ദ്വ എന്നായി. ദ്വ ആവുന്നിരിക്കുമ്പോൾ ഏ സൂത്രം വരുന്നു? നംസകാച്ച ശീ വന്നു. ദ്വ ഈന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ദ്വേ. ശ്രീലിംഗത്തിൽ എങ്ങനെയാണ് രൂപം വന്നത്? സ്ത്രീലിംഗത്തിൽ ദ്വിശബ്ദത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു? ദ്വേന്നാണോ? ദ്വേന്നാണോ ഒന്ന്? ദ്വാന്നാണോ ഒന്ന്? എന്താണ് വന്നത്? ദേ എന്നാ വന്നത്. പിന്നെ ഉറപ്പ് വേണ്ടേ? ദേ എന്ന് വന്ന് ഏ സൂത്രം അവിടെ വന്നത്? അവങ്ങ ആപഹ വന്നു, ശിവ വന്നു, ഗുണം വന്നു, ദേ എന്ന് വന്നു. അപ്പോ ദ്വിശബ്ദത്തിന് ശ്രീലിംഗത്തിനും നംസലിംഗത്തിനും വ്യത്യാസമുണ്ട്. ദേ ദ്വേ ദ്വാഭ്യാം ദ്വാഭ്യാം ദ്വാഭ്യാം ദ്വയോഹോ ദ്വയോഹോ. ബാക്കിയെല്ലാം പുല്ലിംഗം പോലെ തന്നെ. അതുപോലെ ത്രിശബ്ദം, അതിവിടെ കൊടുത്തിട്ടില്ല, വികാരാധമായുണ്ട്. അതും പറയാം. ത്രിജസ് എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ത്രിജസ് ത്രിശസ് എന്നിരിക്കുമ്പോൾ ജസ്സോഹോ ശി. ത്രി ഈ എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? എന്തുവരുന്നു? ത്രി എന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? നമ്മൾ പഠിച്ചത് പറഞ്ഞാൽ മതി, പുതിയതൊന്നും പറയണ്ട. പിന്നെ പിന്നെ പിന്നെ പിന്നീട് വന്നോട്ടെ. പിന്നീട് എന്തെന്നാണ്? പിന്നെ എന്ത് സംഭവിക്കുമെന്നാണ്? ത്രി ചെയ്യുന്നിരിക്കുമ്പോ ഈക്കോ അജീവിഭക്തു, അതാണ് ഈക്കോ. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ആ രൂപം എങ്ങനെയെന്ന് ഓർത്തോണം. രൂപം അറിയാമെങ്കിലേ ഇത് പറയാൻ പറ്റൂ. ആദ്യമാണ് കേൾക്കുമ്പോൾ കേൾക്കാൻ പോകുന്നെങ്കിൽ പറയാൻ പറ്റത്തില്ല. ആദ്യം കേൾക്കുന്നവർക്ക് അത് പറ്റത്തില്ല. ഇഗോ ജീവക്തി വരുമ്പോൾ എന്ത് വരുന്നു? ത്രീ ന് ഈ നുമ്മൂന്ന് ത്രീ ന് ഈ. അവിടെ എന്ത് വരും? ഉദാഹരണം ത്രീന് ഈ ത്രീണി ത്രീണി എന്ന് വരും. ത്രീണി ത്രീണി ത്രിഭി ത്രിഭ്യ ത്രിഭ്യ. പുല്ലിംഗം പോലെയാണ്. ഷഷ്ടിയിലെങ്ങനെ വരും? ത്രേ ത്രേഹ ത്രയാണാം. ത്രയ ആം എന്നിരിക്കുമ്പോ സൂത്രം വരും. ത്രയ വന്നു കഴിഞ്ഞാൽ ഏത് വരും? പ്രസന്നോ എന്നിട്ട് ഈ കോജിവിഭക്തി വരുമോ? ഈ കോജിവിഭക്തി വരുമോ? വരുമോ? നപുംസകസ്യ ജലജക വരുമോ? നപുംസകസ്യ ജലജഹ. ഈ കോജിവിഭക്തി വരില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? ത്രയ വന്ന ആകാരം വിട്ടു. അതുകൊണ്ടാണ് അടുത്ത് ചോദിച്ചത് നപുംസകസ്യ ജലജഹ. സർവനാമസ്ഥാനത്തിൽ അതും വരത്തില്ല. പിന്നെ ഇവിടെ എന്തുവരും? ഹ്രസ്വദ്ദേവം എന്നിട്ട് തോന്നുന്നു. നാം ഇതീർഘം വന്നപ്പോ ത്രയാണാം ത്രിഷു. അത് നമ്മൾ ദിശബ്ദവും അതാണ് ഇതിനുള്ള ഒരു കുഴപ്പം. ദിശബ്ദവും ത്രിശബ്ദവും പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും പഠിച്ചപ്പോൾ നാംസലിംഗത്തിലും അത് കൊടുക്കണ്ടേ? എന്നാലേ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ആ ശ്രീലിംഗത്തിലാണെങ്കിൽ പറയാം വ്യത്യാസമില്ല എന്ന്, ദ്വഭ്യം ദ്വഭ്യം ദ്വഭ്യം. പക്ഷേ ത്രിശബ്ദത്തിന് വ്യത്യാസം ഉണ്ടല്ലോ, ത്രീണി ത്രീണി. അപ്പോൾ അത് കൊടുക്കേണ്ടതാണ്. ലഘുസിദ്ധാന്തമതി അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആവശ്യമുള്ള ചിലടത്ത് കൊടുക്കത്തില്ല, ആവശ്യമില്ലാത്ത കൊടുക്കും. അങ്ങനെ ചില തകരാറുകളുണ്ട്. ഇപ്പൊ ത്രീണി വന്നല്ലോ, ത്രീണി ഇവിടെ എഴുതിയിട്ടുണ്ട്. മനസ്സിലാകാത്തവർ ഇത് നോക്കിക്കൊള്ളുക. ഉദാദുർഗം വന്ന് ത്രീണി ത്രയാണാം. കാരണം പ്രഥമ ദ്വിതീയ കഴിഞ്ഞാൽ ബാക്കി പുല്ലിംഗം പോലെയാണ്. പുല്ലിംഗം എങ്ങനെയെന്ന് ഓർത്താൽ മതി. പഴയ സൂത്രങ്ങൾ പ്രക്രിയയും കേൾക്കുമ്പോഴെങ്കിലും ഓർമ്മ വരുമെങ്കിൽ സംഗതി എളുപ്പമാണ്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ കേട്ടാൽ ഓർമ്മ വന്നാൽ സംഗതി എളുപ്പം. ഇനി ഓർത്ത് പറയാൻ കഴിയുമുണ്ടെങ്കിൽ അത് വലിയ വലിയ കാര്യം. അടുത്ത് വരുന്നു. അടുത്ത് വരുന്ന ശബ്ദം എന്ന് പറയുന്നത് ഇവിടെ ദധി ശബ്ദമാണ്. ദധി ദധി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ആ അത് തന്നെ ദഹി എന്ന് പറയും. അതിന് ദധി സൂ ദധി അമ്മ എന്നിരിക്കുമ്പോ സൂത്രം വരും. സമോർ നമസാലൊക്കെ വരുമ്പോൾ ദധി ദധി ദധി ഔ വന്നിരിക്കുമ്പോൾ പ്രഥമേനും ദ്വിതീയനും ഏത് സൂത്രം വരും? നംസകാച്ച സി വന്നു കഴിഞ്ഞാൽ ഏത് സൂത്രം വരും? ഏതാ വരുന്നത് സൂത്രം? ദധി എന്നിരിക്കുമ്പോൾ ഏത് സൂത്രം വരുന്നു? ഈഗോജി ഭക്ത്. പേടിക്കുന്ന എന്തിനാ? ആരെ പേടിക്കുന്നു? അപ്പോ ഈഗോജി ഭക്തി ഒന്നും വരുന്നു. ദധിൻ ഈ ദധി നീ ത്തും വരുമോ? ദധിനി ദധി ജസ് ശസ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ജസ്സോ സി പിന്നെ ഇക്കോജി വിഭക്തവും പിന്നെ ഉപതാദീർഘം സൂത്രം സർവനാമസ്ഥാന സംബന്ധ ഉപതാദീർഘം ദധിനി ദധീനി ദധിനി ദധീനി എന്നുവെച്ചാൽ ദധി ജസ്സും ശസ്സും വരുന്നു. ജസ്സോ സി വന്നപ്പോൾ ദധി ഈന്നായി. ഈഗോജി ഭക്തി പ്രകാരം നും വന്നപ്പോൾ ദധിൻ ഈന്നായി. സർവനാമസ്ഥാനേജ അസംബുദ്ധ ഉപതയ്ക്ക് ദീർഘം വന്നു. ദധീനി ദധി ദധിനി ദധീനി എല്ലായിടത്തും ഇങ്ങനെയാണ്. നമസ്കാരത്തിന്റെ പ്രഥമയും ദ്വിതീയം ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് എളുപ്പമാണ്. ദധി ദധിനി ദധീനി ഹേ ദധി ഹേ ദധേ രണ്ടു രൂപം വരാം. എന്തുകൊണ്ട്? എന്നാലും മത നിത്യസ്യ അനിത്യത്വാ പക്ഷേ സമ്പുദ്ധി നിമിത്തോ ഗുണം. അടുത്ത് ദധി താന്നിരിക്കുമ്പോ ദധി ശബ്ദത്തിന് വിസഞ്ജയുണ്ടോ? വിസഞ്ജയുണ്ടെങ്കിൽ ഏത് വരും? അങ്ങോനാസ്ത്രി. അപ്പോഴാണ് അടുത്ത സൂത്രം വരുന്നത് അസ്ഥി ദധി ശക്തി അക്ഷണം അനങ്ങുദാത്ത. ഇത്രയും ശബ്ദങ്ങൾ അസ്ഥി ദധി ശക്തി അക്ഷി ഇത്രയും ശബ്ദങ്ങൾക്ക് യേഷാം അനങ് സ്യാദ് ടാതു അചി, ഇത്രയും ശബ്ദങ്ങൾക്ക് അനങ് വരുന്നു. ടാതവ് അചി, ടാ തുടങ്ങിയുള്ള അജാതി വിഭക്തി പരമിരിക്കുമ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ ഭ്യാമിനങ് വിടുക, സുപ്നെ വിടുക, ഭീയെ വിടുക, ഭ്യസന വിടുക. അപ്പൊ ഇതിൽ ബാക്കിയെല്ലാം വിട്ടയ്ക്കുക. തൽക്കാലം നമ്മൾ ഒന്നിനെ മാത്രം എടുത്താൽ മതി. അതാണ് ദധി. ദധി ശബ്ദത്തിന്റെ പേരത്തിൽ ട വരുമ്പോൾ അത് അജാതിയായ വ്യക്തിയായതുകൊണ്ട് ഈ സൂത്രം എന്ത് വിധിക്കുന്നു? അനങ്. പിന്നെ ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്, ഉദാത്ത. നമ്മളിവിടെ ലഘുസിദ്ധാന്തോതിയിൽ സ്വരപ്രക്രിയ പഠിക്കുന്നില്ല, ഉദാത്തം അനുദാത്തം ഇതൊന്നും പഠിക്കുന്നില്ല. അതുകൊണ്ട് അതും വിട്ടയ്ക്കുക. ഇപ്പൊ ആവശ്യമുള്ള മാത്രം എടുക്കുക. ദധി ശബ്ദത്തിന്റെ പരത്തിൽ ട വരുമ്പോ അനങ്ങ് വിധിച്ചു കഴിഞ്ഞാൽ സൂത്രം വരും. ഇച്ച അന്താദേശമായി വരും. അന്താദേശമായി അനങ്ങ് വരുമ്പോ ഏതിന് വരും? അനങ്ങ് ഏതിനാണ്? ദധിയിലകാരത്തിന് വരുന്നു. അനങ്ങിലും അകാരം പോയി, അന്ത്യ അകാരം പോയി കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്താണ്? ഈക്ക് അനങ്ങ് വന്നു കഴിഞ്ഞാൽ എന്തുവരും? ദധൻ. ദധി എന്നല്ല വരുന്നത്, ദധ് അന്നു വരും. ദധൻ അന്ത്യമായ വികാരത്തിന് വന്നു. ദധൻ പരത്തിൽ എന്തിരിക്കും? താന്നിരിക്കുമ്പോഴാണ് അടുത്ത സൂത്രം വരുന്നത്. അല്ലോപോ അനഹ അങ്കാവയവോ അസർവനാമസ്ഥാന യജാതി സ്വാതിപരോ യോ അൻ തസ്യ അകാരസ്യ ലോപഃ. അങ്കാവയവോ യോ അൻ എന്നെടുക്കണം. അംഗത്തിന്റെ അവയവമായിരിക്കുന്ന അന്ന്, ഇവിടെ ഏതാണ്? ദത്തന്റെ അന്നെന്ന് പറയുന്ന അംഗത്തിന്റെ അവയവമായിരിക്കുന്ന അന്നാണ്. തസ്യ അകാരസ്യ ലോപഃ എന്നാ പറയുന്നത്. അംഗത്തിന്റെ അവയവമായിരിക്കുന്ന എന്താണോ അന്ന്, അതിന്റെ അകാരത്തിന് ലോപിക്കും എന്ന് പറഞ്ഞാൽ ദധ് അൻ ആ നിരുന്നയിലെ ആ അകാരം ലോപിച്ചു പോയി. അതാണല്ലോ അംഗത്തിന്റെ അവയവമായിരിക്കുന്ന അന്ന്. ആ ലോപിച്ചു കഴിഞ്ഞാൽ എന്തുവരും? നകാരത്തെ കൂട്ടിച്ചേർക്കണം. സംയോഗം ദധ്ന ആ ദധ്ന. മനസ്സിലായല്ലേ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന? അംഗാവയവോ യോ അൻ, അംഗത്തിന്റെ അവയവമായിരിക്കുന്ന അന്ന് തസ്യ അകാരസ്യ ലോപഃ. പിന്നെ അതിന്റെ പരത്തിൽ എന്ത് വേണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അസർവനാമസ്ഥാനമായിരിക്കണം. ലട്ട എന്ന് പറയുമ്പോൾ അസർവനാമസ്ഥാനമാണല്ലോ. നാമസ്തകത്തിൽ സർവനാമസ്ഥാനം വരുന്ന എവിടെയാണ്? സർവനാമസ്ഥാനം. അപ്പൊ ടാ. പിന്നെ യജാതി സ്വാതിപരം. യജാതി പോട്ടെ, അത് നമുക്ക് പിന്നാണ്. സ്വാതി സ്വാണല്ലോ ഇത്, സ്വാതിയാണ്. പിന്നെ അച്ചുണ്ടല്ലോ അവിടെ. യജാതി എന്ന് പറഞ്ഞാൽ ഈയും അച്ചുമാണ്. ഇവിടെ പരത്തിൽ അച്ചുണ്ടല്ലോ. അപ്പോൾ അച്ചുണ്ട്, സ്വാതിയിൽപ്പെട്ടതാണ്, സർവനാമസ്ഥാനമല്ല. പൂർവത്തിൽ അന്നിന്റെ അകാരം ലോപിക്കും. എന്നുവെച്ചാൽ അജാതികളിലെല്ലാം പൂർവത്തിലെ അന്നിന്റെ അകാരം ലോപിക്കും. പിന്നെ അച്ച് പരത്തിലിരിക്കുമ്പോഴേ ഇവിടെ പൂർവത്തിൽ അന്ന് വരത്തുമുള്ളൂ. എല്ലായിടത്തും അന്ന് വന്ന്, ഈക്ക് അന്ന് വന്ന് അകാരം ലോപിച്ച് ദദ്ധിന് പരത്തിലിരിക്കുന്നതിനെ കൂട്ടിച്ചേർക്കണം. ഇവിടെ എന്ത് കൂട്ടിച്ചേർക്കും? ആ ദദ്ന. മനസ്സിലായല്ലേ? ദതിഭ്യാം ദതിഭി. അവിടെ അന്ന് വരുന്നില്ല. എന്തുകൊണ്ട്? അജാതിയല്ല, ഹലാദിയാണ്. ചതുർത്ഥിയിൽ ദധി ഇങ്ങേന്നിരിക്കുമ്പോഴും എന്തുവരും? ഇവിടെ അജാതി പരത്തിയിരിക്കുന്നു, സ്വാതിയാണ്, സർവനാമസ്ഥാനമല്ല. അതുകൊണ്ട് എന്തുവരുന്നു? അന്ന് വന്ന അകാരം ലോപിക്കുന്നു. അന്ന് വരുന്ന എങ്ങനെയാണ്? അസ്ഥി ദതി ശക്തി അക്ഷണം അനങ് ഉദാത്തഹ. എ എന്ന് വരുന്നു. അകാരം ലഭിച്ചു കഴിഞ്ഞാൽ ദദ്നേ, അല്ലോപാന പ്രകാരം അകാരം ലഭിച്ചു കഴിഞ്ഞാൽ ദദ്നേ ദതിഭ്യാം ദതിഭ്യ. അടുത്ത് ദധിങസ് ദധിങസി, രണ്ടിടത്തും അജാതി പരമിരിക്കുകയാണ്. ദതിയിലകാരത്തിന് അസ്ഥി ദതി ശക്തി അക്ഷണം അനങ് ഉദാത്ത പ്രകാരം അനങ്ങുവന്നു. ദധൻ പരത്തിൽ എന്തിരിക്കുന്നു? അസ് അല്ലോപാന പ്രകാരം അകാരം ലോപിച്ചപ്പോൾ ദധ്നസ്, സകാരത്തിന് ദധ്നഹ. പഞ്ചമി ഏകോചനത്തിലും ഷഷ്ടി ഏകോചനത്തിലും ദധ്നഹ. അടുത്ത് പഞ്ചം ഷഷ്ടി ദിവനത്തിൽ ദധൻ ഓസ്, ദധി ഓസ് എന്നിരിക്കുന്നു. അജാതിയായുകൊണ്ട് എന്തുവരും? അസ്ഥി ദധി ശക്തി അക്ഷണം അനങ് ഉദാത്ത അനങ്ങുവന്നു. ദധൻ ഓസ് അല്ലോപ എന്ന പ്രകാരം അകാരം ലോപിച്ചു കഴിഞ്ഞാൽ ദധ്നോഹോ ദധ്നോസ്. ദധ്നോഹോ ദധ്നോ പോലെ തന്നെ ഷഷ്ടി ബഹുജനത്തില് ദധി പരത്തിലെന്തിരിക്കുന്നു? ആമെന്നിരിക്കുമ്പോ അസ്ഥി ദധി ശക്തി അഷ്ണാം അനങ് ഉദാത്തഹ ദധൻ പരത്തില് ആം അല്ലോഹോ അനഹ അകാരം പോയി ദധന് ദധ്നാം. എല്ലായിടത്തും ഒരുപോലെ തന്നെ, ഒരിടത്ത് പ്രക്രിയ മനസ്സിലാക്കിയ ബാക്കിയെല്ലാം ഇപ്പോൾ ദധൻ നീന്നിരിക്കുമ്പോൾ പറയുന്നു ഇവിടെ വിഭാഷ നിശ്യോഹോ. നേരത്തെ വിധിച്ച അകാരലോപത്തെ വികല്പമാക്കുന്നു, ഇത്രയേ ഉള്ളൂ. വികല്പമായി അകാരലോപിക്കും. അതാണ് പറയുന്നു അംഗാവയവോ അസർവനാമസ്ഥാന യജാതി സ്വാദിപരോയോ അൺ. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ തസ്യ അകാരസ്യ ലോപോ വാസ്യാദ്, ഇത്രയേ ഉള്ളൂ. വാസ്യാദ് അല്ലോപോ അനഹയുടെ അർത്ഥം തന്നെയാണ്. കൂടുതലായി പറയുന്ന എന്താണ്? വാസ്യാദ് അല്ലോപോ അനഹ പ്രകാരം വിധിക്കുന്ന അകാരലോപം വികല്പമാകും. സൂത്രത്തിന്റെ അർത്ഥത്തിനൊരു വ്യത്യാസമുണ്ട്, മനസ്സിലായല്ലോ. അംഗാവയവമായിരിക്കണം, അന്ന് അസർവനാമസ്ഥാന യജാതി സ്വാദി പരമായിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്നിന്റെ അകാരത്തിന് ലോകം വരുന്നു. വികല്പമായി എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? ദധ് അൻ ദധൻ ഈന്നിരിക്കുന്നിടത്ത് ലോപിച്ചു കഴിഞ്ഞാൽ ദധ്നി, ലോപിക്കാതിരുന്നാൽ ദധനി, ദധ്നി ദധനി. മനസ്സിലായല്ലോ. വിഭാഷാംഗിശയോ ഇത്രേ ചെയ്യുന്നുള്ളൂ. നേരത്തെ അല്ലോപാനഹ നിത്യമായി വിധിച്ച ലോപത്തെ വികല്പമാക്കി, അപ്പൊ വികല്പമായി ദധ്നി എന്ന് അല്ലെങ്കിൽ ദധനി ദധ്നോഹോ ദതിഷു. മനസ്സിലായല്ലോ. പന്റെ രൂപങ്ങൾ എങ്ങനെ പറയും? ദധി ദധിനി ദധീനി ഹേ ദധി ഹേ ഹേ ദധി ഹേ ഹേ ദധി ഹേ ദധേ ദധിനി ദധീനി പിന്നെ ദധ്ന ദതിഭ്യാം ദതിഭി ദധ്നേ ദതിഭ്യാം ദതിഭ്യാം ദതിഭ്യാം ഇതുപോലെ തന്നെയാണ് ശക്തി ശബ്ദത്തിന്റെ രൂപം. ശക്തി എന്ന് പറഞ്ഞാൽ ശക്തി എന്ന് വെച്ചാൽ തുട എന്നുള്ള ശക്തി ശക്തിനി ശക്തിനി ഹേ ശക്തി ഹേ ശക്തിനി ശക്തിനി ശക്തി ശക്തന ശക്തന ശക്തിഭ്യാം ശക്തിഭി സക്തനേ ശക്തിഭ്യാം ശക്തിഭ്യ സക്തനഃ ശക്തിഭ്യാം ശക്തിഭ്യ സക്തനി സക്തനി ലോപിക്കാത്ത വശം സക്തനോ. പിന്നെ അസ്ഥി ഉം അസ്ഥിന എന്നല്ല, അസ്ഥന ഈ പോയി അവിടെ അന്ന് വന്നു. അപ്പൊ അസ്ഥന അകാരം ലഭിച്ചപ്പോ പിന്നെ ഇകാരം അവിടെ വരത്തില്ല. അസ്ഥന അസ്ഥിഭ്യാം അസ്ഥിഭി അസ്ഥിനെ അസ്ഥിനി അസ്തനി അസ്ഥനോഹോ അസ്ത്യക്ഷം. പിന്നെ അടുത്ത അക്ഷി, അവിടെ എന്താ വിശേഷത കൂടുതൽ വരുന്നത്? നത്വം വരുന്നു. അതാണ് അക്ഷിണി അക്ഷീണി. ഹേ ഹേ അക്ഷി ഹേ അക്ഷേ ആ അക്ഷിണി അക്ഷീണി അക്ഷണ അക്ഷിണ എന്ന് പറയരുത്, ഇകാരത്തിനാണ് അനങ്ങുന്നത്. അപ്പൊ എന്തുവരും? അക്ഷണ അക്ഷിഭ്യാം അക്ഷിഭി എങ്ങനെ? അക്ഷണീന്നാണോ അക്ഷണീന്നാണോ? അക്ഷണി പിന്നെ അക്ഷണീന്നാണോ അക്ഷണീന്നാണോ? ആ അക്ഷണി അല്ലെങ്കിൽ അക്ഷണി എന്നാണ്. അക്ഷണീന്ന് ഒരു അക്ഷിണി അക്ഷിണി എന്ന രൂപം വരുമോ? യ യേശോ അക്ഷിണി പുരുഷോ ദൃശ്യത്തെ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെ? ചാന്തോക്യത്തിൽ വരുന്നുണ്ട്. യ യേശോ അക്ഷിണി എന്നാണ് അവിടെ. അവിടെ അക്ഷണീന്നുമല്ല അക്ഷിണീന്നുമല്ല. അതെന്തുകൊണ്ടാണ്? ഇതേ ഛന്ദസ്. അതൊന്നും ഇവിടെ ചോദിക്കരുത്, ചോദിക്കാതിരിക്കാനാണ് മുൻകൂട്ടി അങ്ങോട്ട് പറഞ്ഞത്. ചോദിക്കില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ്, എന്നാലും ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അക്ഷണി അക്ഷണി അങ്ങനെ വരത്തുള്ളൂ. പക്ഷെ ശ്രുതിയിൽ പ്രയോഗിച്ചിരിക്കുന്ന എന്താണ്? യേശോ അക്ഷിണി പുരുഷോ ദൃശ്യതേ അക്ഷിണി എന്ന് പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കണം അത് ഛന്ദസ്സാണ്. നമ്മൾ ഈ ശബ്ദം എവിടെയെങ്കിലും പ്രയോഗിക്കുമ്പോൾ സപ്തമിയിൽ അക്ഷിണി നമുക്ക് സ്വാഭാവികമായിട്ടും അക്ഷി ശബ്ദമല്ലേ സപ്തമി അക്ഷിണി എന്ന് തോന്നും. എന്ന് അക്ഷിണി നമ്മൾ പ്രയോഗിക്കും. അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. നമ്മൾ പ്രയോഗിച്ച ഒന്നിൽ അക്ഷണി അല്ലെങ്കിൽ അക്ഷിണി അക്ഷണോഹോ. ചില ശ്ലോകങ്ങളിലൊക്കെ ഈ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടത്തേക്ക് അക്ഷിണി എന്ന് പ്രയോഗിച്ചിരിക്കും. ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ വ്യാകരണം അനുസരിച്ച് ശരിയല്ല. പിന്നെ അതിപ്പോൾ എഴുതിയത് ശിഷ്ടന്മാരാണോ എന്ന് പിന്നെ നമ്മൾ അന്വേഷിച്ച് പോകേണ്ടി വരും. അറിവില്ലാത്തതുകൊണ്ട് എഴുതിയതും ആകാമല്ലോ. അപ്പം പിന്നെ അതൊക്കെ എന്താണ്? കവികളുടെ സ്വാതന്ത്ര്യം. അവരെഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ ചിലരുടെ അത് അംഗീകരിക്കില്ല, അവർ ഒരേ തെറ്റാണ് തിരുത്തി എഴുതണം. അല്ല, അത് അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. ഛന്ദസ് പ്രയോഗങ്ങളെ കുറിച്ചൊന്നും ചോദിക്കരുത്. ആ അത് തന്നെ അവിടെ ചോദിക്കാൻ പാടില്ല, ചോദ്യമില്ല. അവിടെ ശ്രുതി എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു അത് സ്വീകരിക്കും. ലോകത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ശിഷ്ടന്മാരുപയോഗിച്ചത് എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുമ്പോൾ നിയമം അനുസരിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അക്ഷണി അല്ലെങ്കിൽ അക്ഷിണി എന്ന് ഉപയോഗിക്കാവൂ. അക്ഷിണി എന്നുപയോഗിക്കുന്നത് ശരിയല്ല. അപ്പം ആരെങ്കിലും എഴുതി വച്ചിരിക്കുന്നതിൽ വ്യാകരണ തെറ്റുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഉത്സാഹമുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കാം. അക്ഷമുണ്ട്, അതിനി വരും, ഇതിൽ തന്നെ വരും. അവിടെ അക്ഷി ശബ്ദത്തിന് തന്നെ പുരബ്ധു ആ അനക്ഷേ അവിടെ സമാസാന്തം വരുന്നതാണ്. അത് വേറെ ശബ്ദം, അതിന് നമ്മൾ പഠിക്കും. ലോകസിദ്ധാന്തം ഒന്നിൽ തന്നെ പഠിക്കും. അക്ഷി ശബ്ദത്തിന് സമാസാന്തം വന്ന് രൂപമാറ്റം വരുന്നു. ശാന്തി ശാന്തി ശാന്തി.